അത് ഒരു വ്യക്തിയിൽ വന്ന് സമൂഹത്തിൽ മാറുന്ന മതത്തിൽ ഇപ്പോൾ ക്രിസ്തു മതം എടുത്തു കഴിഞ്ഞാൽ ഈ മതത്തിലെല്ലാം പറയുന്നത് എന്താണ്? ലവ് ഈസ് ഗോ, സ്നേഹം ദൈവം. നിന്റെ വലത്ത് ചുവട്ട് തടിക്കുന്നവനിടത്ത് ചുവട്ട് കാണിച്ചു കൊടുക്കുക. സഹനം. അപ്പം ഈ മതത്തില് ഒരു കാരണവശാലും ഹിംസ വരുന്നില്ല. ക്രിസ്തുമതം പ്രത്യേകിച്ച്. അപ്പൊ ഈ മതത്തിന്റെ ചരിത്രകാരന്മാർ പറയുന്നത് ക്രിസ്തുമതം ഉണ്ടായി ഒരു 3 നൂറ്റാണ്ട് വരെ എങ്ങനെയാണ് പോയത്? മതത്തിൽ ഹിംസയില്ല. മതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം, പഠിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4-ാം നൂറ്റാണ്ടായ സെന്റ് അഗസ്റ്റിൻ എന്ന് പറയുന്ന വന്നിട്ട് പുള്ളിയൊരു സിദ്ധാന്തം വന്നത് ജസ്റ്റ് വാർ. ഇത് നമ്മുടെ ഇവിടെയൊക്കെ പറയുന്ന ധർമ്മയുദ്ധം എന്ന് പറയുന്ന പോലെ ഒരു ഏർപ്പാടാണ്. എന്ന് വെച്ചാൽ യുദ്ധം ആകാമെന്നൊരു നിലപാടെടുത്ത് അതുവരെ ഈ സഭാ പിതാക്കന്മാരും പ്രവർത്തകരൊന്നും ഒരിക്കലും അത് അക്രമത്തിന് തിരിഞ്ഞിട്ടില്ല. ഇത് അങ്ങനെ ഒരു നിലപാടുള്ള കാരണം അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. അത് ഒടുവിൽ എന്ത് ചെയ്തു? ക്രമേണ പുതിയ അക്രമത്തിലേക്ക് മാറി. പുരുഷയുദ്ധങ്ങളും അതിനൊക്കെ അപ്പൊ ഈ ജസ്റ്റ് വാർ എന്ന് പറയുന്നത് യുദ്ധം ആകാമെന്നാണ് ആദ്യം അതിൻ്റെ. അതെങ്ങനെയാണെങ്കിലാകാം, മറ്റൊരു വഴിയും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ യുദ്ധമാകാം. എല്ലാ വഴികളും നോക്കണം. ഇവിടെ പറയും സാമം, ദാനം, ഭേദം. ആദ്യ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സമാധാനപരമായ ചർച്ചകൾ നടത്തുക. പറ്റിയില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൊടുത്ത് കപ്പവും മറ്റും കൊടുത്തിട്ട് യുദ്ധം ഒഴിവാക്കുക. പിന്നെ ഭീഷണിയൊക്കെ പെടുത്തി നോക്കുക. ഭേദം യുദ്ധത്തിന് മുമ്പുള്ള ചില പരിപാടി, അവസാന യുദ്ധത്തിലേക്ക് പുറപ്പെടുക. ഇതാണ് അവരും പറയുന്നത്. എല്ലാ വഴികളും നോക്കുക. എല്ലാ വഴികളും അടഞ്ഞ അവസാനത്തെ വഴിയെന്നുള്ളതിൽ യുദ്ധം ആകാം. എന്നുവെച്ചാൽ അവിടെ യുദ്ധമാകാമെന്ന് നിന്റെ വലത്ത് ചുവട്ടത്ത് അടിക്കുന്നവനും ഇടത്ത് ചുവട്ടും കാണിച്ചു കൊടുക്കണമെന്ന് പഠിപ്പിച്ച മതത്തിൽ തന്നെ ഇങ്ങനെ ഒരു ആശയം വന്നെന്താണ്? യുദ്ധം ആകാം. പിന്നെ എങ്ങനെ യുദ്ധമാകാം? ഒന്ന്, യുദ്ധം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൽ അന്തരാജാക്കന്മാരാണ് ഭരിക്കുന്ന രാജാക്കന്മാർ ഒരു ഗ്രൂപ്പിന്റെ നേതാവെ യുദ്ധം പ്രഖ്യാപിക്കാം. ജനങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കാൻ പറയും. നേതാവ് യുദ്ധം പ്രഖ്യാപിച്ച് യുദ്ധം ചെയ്യും. ഇതെന്ന് പറയുന്നത് എന്താണ്? യുദ്ധത്തിന് മതിയായ കാരണം വേണം. മതിയായ കാരണം വേണം. പിന്നെ ഇവിടെ പറയുന്നത് യുദ്ധത്തിൽ ചില നിയമങ്ങൾ പാലിക്കും. സ്ത്രീകളെ ഉപദ്രവിക്കാൻ പാടില്ല, അവശരായ ആൾക്കാർ ഉപദ്രവിക്കാൻ പാടില്ല, കീഴടങ്ങിയവനെ കൊല്ലാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ നിയമങ്ങൾ. എന്നുവെച്ചാൽ ധർമ്മയുദ്ധം ഇനി പറയുന്നു. അതാകാമെന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്തീയ പുരോഹിതനാണ്. സെന്റ് അഗസ്റ്റിൻ ഒരു വിശുദ്ധനാണ് ക്രിസ്ത്യൻ. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പൊ അതിനൊരു ന്യായീകരണം കൂടെ ഉണ്ട്. കാരണം ഒരു ഇന്നിപ്പോ ആൾക്കാർ പറയുന്ന പോലെ ഒരു രാജ്യത്തെ ആൾക്കാർ ആക്രമിക്കാൻ വരുമ്പോൾ ആ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു യുദ്ധമാകാം. ഈ ജസ്റ്റ് വാർ എന്ന് പറയുന്ന ഈ ആശയം എന്ന് പറയുന്ന ഇദ്ദേഹം ആദ്യം കൊണ്ടുവരുന്നത് ഇത് ക്രിസ്തുവിന് മുമ്പ് തന്നെയുള്ള ഗ്രീക്ക് ചിന്തകന്മാരിങ്ങനെ പ്ലേറ്റോയും മറ്റും ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്ന് അവരൊക്കെ പറഞ്ഞു. ബുദ്ധൻ ഈ രീതിയിലല്ല പറഞ്ഞത്. ബുദ്ധയുദ്ധത്തിനെതിരായിരുന്നു. ബുദ്ധൻ പറഞ്ഞത് ഒരു രാജാവിനും അത് സേനാധിപനോട് സംസാരിക്കുന്നു. നിങ്ങൾക്ക് അക്രമികളെ അമർച്ച ചെയ്യുന്നതിന് ബലം പ്രയോഗിക്കാം, സേന ഉപയോഗിക്കാം എന്ന് പറയും. ഒരു യുദ്ധം എന്നുള്ള അതൊക്കെയാണ് രാജഭരണത്തിന്റെ ഒരു ഭാഗമാണ്. അവിടെ ഉള്ള ഒരു പ്രത്യേകത, അവിടെ ഈ ആത്മീയ ആചാര്യൻ വേറെ, രാജ്യത്തിന്റെ നേതൃത്വം വേറെ, ആ രീതിയിലായിരുന്നു ചെയ്യുന്നത്. രാജാക്കന്മാരുടെ ഗുരുക്കന്മാരായിരുന്നു, എന്നാണ് അവർ രാജഭരണത്തിൽ ഇടപെട്ടിരുന്നത്. ഇതങ്ങനെയല്ല, ക്രിസ്ത്യൻ പരമ്പര്യം വരുമ്പോൾ അവര് ശരിക്കും രാജഭരണത്തിൽ ഇടപെട്ടു. ഇപ്പൊ തന്നെ രാജാവിന്റെ തലയിൽ കിരീടം എടുത്തു വയ്ക്കുന്ന പുരോഹിതനാണ്. എന്നാൽ ദൈവത്തിന്റെ പേരിലാണ് ചെയ്യുന്നത്. അപ്പൊ അത് അങ്ങനെ വയ്ക്കുന്നതിനൊരു താല്പര്യം കൊണ്ട് ക്രിസ്ത്യാനിറ്റി, ക്രിസ്തു മതത്തെ രക്ഷിക്കുന്നു, രാജാവിന്റെ ജോലി എന്നാണ്. അപ്പോ അതിന് പൊളിറ്റിക്സ് ഉണ്ട്, പൊളിറ്റിക്കൽ റിലിജിയനാണ്. പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊക്കെ പറയുന്നത് കാണും, പൊളിറ്റിക്കൽ ഹിന്ദുവിസവും മറ്റു മതം രാഷ്ട്രീയമായി മാറുമ്പോഴാണ്. അപ്പോ അത് ഇവിടെ സംഭവിച്ച പോലെ തന്നെയാണ്. എന്താണ് ധർമ്മ യുദ്ധം എന്ന് പറഞ്ഞ് യുദ്ധം തുടങ്ങുന്നു, അവസാനം അത് സമ്പൂർണമായ അധർമ്മത്തിനും നാശത്തിനും അവസാനിക്കുന്നു. ഇവിടെ അങ്ങനെ തന്നെ യുദ്ധം തുടങ്ങി വെക്കുന്നു, അതിന് തക്കതായ കാരണങ്ങളുണ്ട് എന്ന് കരുതി. യുദ്ധം അങ്ങോട്ട് മുറുകി വരുമ്പോൾ എന്ത് ചെയ്യുന്നു, പിന്നെ യുദ്ധം അനിയന്ത്രിതമായി തീരുന്നു, വലിയ നഷ്ടങ്ങളും അല്ലാതെ ലാഭമൊന്നും ഉണ്ടാകത്തില്ല. കാരണം ഒരു അക്രമിയോട് യുദ്ധം ചെയ്യുമ്പോൾ പ്രജകളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്, പക്ഷെ മറുവശത്തേക്കുന്ന അക്രമിയും ഇടത്തില്ല. അപ്പോ എന്തായാലും പ്രജകൾക്ക് നാശമുണ്ടോ? യുദ്ധത്തിൽ നാശമെന്ന് പറയുന്നത് രണ്ടു ഭാഗത്തുമുണ്ടോ? ഇവിടെ ഒരു ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ യുദ്ധം തുടങ്ങി വെച്ചത്, അവർക്കേലും നാശമുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യയുടെ ഒരു ആക്രമണം നടത്തിയ പാകിസ്ഥാൻകാർ മാത്രമല്ല ഇന്ത്യക്കാരും വരും. നമ്മൾ പറയും ഇന്ത്യക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, ശരി, പക്ഷെ ഇന്ത്യക്കാരും മരിക്കും. പിന്നെ യുദ്ധത്തിന്റെ തീവ്രത അനുസരിച്ച് ഇനി ഇസ്ലാം മതത്തിന്റെ കാര്യം, എന്തായാലും ക്രിസ്തു മതത്തിന്റെ ആശയം ഇങ്ങനെ അഹിംസയാണ്, സ്നേഹമാണെങ്കിലും ഈ നാലാം നൂറ്റാണ്ട് മുതൽ മാറ്റം വന്നു. യുദ്ധം മതം യുദ്ധത്തിന് കാരണമായി. അപ്പൊ ഈ മതത്തിൽ പറയുന്ന സ്നേഹം, ക്ഷമ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അപ്പോൾ അതിന് പുതിയ അർത്ഥം വരും. പറഞ്ഞ കാലത്ത് അങ്ങനെയൊന്നുമല്ല, പുതിയ അർത്ഥം വരുന്നത് എന്താണ്, ഇതൊക്കെ സ്വന്തം ഗ്രൂപ്പിൽ പ്രവർത്തിക്കാൻ നോക്കാം, സ്വന്തം ആൾക്കാരുടെ മറ്റുള്ളവരുടെ അല്ല. സ്വന്തം ഗ്രൂപ്പിൽ സ്നേഹമാണ്, സ്വന്തം ഗ്രൂപ്പിനകത്ത് കലഹം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മുടെ വരത്തെ ചവിട്ടത്തടിച്ച എന്തെങ്കിലും അടുത്ത ചവിട്ടം കാണിക്കുന്നു. പക്ഷെ പുറത്തുള്ളവനാണെങ്കിൽ എന്ത് ചെയ്യുന്നത്, തിരിച്ചറിയും. ഇതായി മതകൊണ്ട് ഒരു പൊതു സ്വഭാവമായി. അപ്പൊ അങ്ങനെയാണല്ലോ, യുദ്ധം വരുമ്പോ തമ്മിൽ യുദ്ധം ചെയ്യുന്നില്ലല്ലോ, പുറമേ ഉള്ള നാട്ടിൽ യുദ്ധം ചെയ്യും. അപ്പൊ സ്നേഹം സാഹചര്യമല്ല, അവരവരുടെ ഗ്രൂപ്പിലൊന്നും. അപ്പോ ആൾക്കാർ മതപുസ്തകത്ത് വായിച്ചിട്ട് പറയും മതത്തിൽ പറയുന്നുണ്ടല്ലോ സ്നേഹമാണ്, സ്നേഹമാണ് അതിന്റെ സാരമൂലെന്നൊക്കെ പറയുന്നുണ്ട്, അത് പറയുന്നുണ്ട്. പക്ഷെ എവിടെയാ സ്നേഹം വേണ്ടത്? നമ്മുടെ അയൽവക്കക്കാരനുണ്ട്, ദേഷ്യമുണ്ട്, വഴക്കുണ്ട് നിരന്തരം, പക്ഷെ അവന്റെ വീട്ടിലും ആ വഴക്കില്ല എന്ന് പറയുന്നത് സമാനമാണ്. വീട്ടിലെ അംഗങ്ങളെല്ലാം ഉള്ളത് സ്നേഹത്തിലാണ്, പക്ഷെ അവനെപ്പോഴും എന്ത് ചെയ്യുന്നു, അയൽവാസിയോട് വഴക്കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെയാണ് മതങ്ങളുടെ കാര്യം. ഇസ്ലാം മതത്തിലേക്ക് വന്നപ്പോ അങ്ങനെയല്ല. അത് ദൈവത്തിന്റെ വെളിപാടുകളിലെല്ലാം തന്നെ വളരെ വ്യക്തമായി പരസ്യമായിട്ട് അതിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. വയലൻസ് അള്ളാഹുവിനെയോ അവന്റെ പ്രവാചകനെയോ നിന്ദിക്കുന്നവന്റെ കരചരണങ്ങൾ വിപരീത ദിശയിൽ മുറിച്ചു കളയണമെന്ന് ഖുർആൻ അങ്ങ് എഴുതി വച്ചിരിക്കുന്നു, സ്പഷ്ടമായി എഴുതി വച്ചിരിക്കുകയാണ്. അങ്ങനെ എത്രയോ സന്ദർഭങ്ങൾ പരസ്യമായിട്ട് ഹിംസയ്ക്ക് ആഹ്വാനം ചെയ്യണം. അതിഥയും എന്താണ് പറയുന്നത്, സ്നേഹം, സാഹോദര്യം, ഇതെല്ലാം പറയുന്നുണ്ട്. അതൊക്കെ എവിടെ വേണ്ടത്? അവരുടെ ഇടയ്ക്ക്, അവരുടെ ഇടയ്ക്ക് വേണം. ഇത് സാഹോദര്യം കാണുമ്പോൾ കെട്ടിപ്പിടിക്കുക, എന്ത് സാഹോദര്യമാണ്? പക്ഷെ അതീസുകളൊക്കെ എഴുതി വച്ചിരിക്കുന്നു, നിങ്ങളും മതത്തിൽപ്പെട്ടവർ കാണുമ്പം കെട്ടിപ്പിടിക്കണം. പക്ഷെ അവൻ ഇത് ഖുർആനിൽ എഴുതിയിട്ടുണ്ട്, സലാം ചെയ്യരുത്, അവനെ ഉണങ്ങരുത്. ആരെ എതിർ ജൂതനോ ക്രിസ്ത്യാനിയോ ആണെങ്കിൽ അവനെ ഉണങ്ങരുത്, അവനോട് ഇതൊന്നും കാണിക്കരുത്. വളരെ പ്രത്യക്ഷമായിട്ട് ഹിംസയ്ക്ക് ആഹ്വാനം ചെയ്യുന്നതാണ് അവിടെ. പ്രവാചകനെ നിന്ദിച്ചു എന്ന് ആരോപിച്ചു കൊണ്ട് വാസ്തവത്തിലൊന്നുമില്ല. ജോസഫ് മാഷിന്റെ കൈ വെട്ടി അടുത്ത പറമ്പിലും മതിന്റെ ഉള്ളിലും കാലും വെട്ടി മുറിച്ച്, വിരലുകളെല്ലാം വെട്ടി മുറിച്ച് ചിന്ന പുണ്യമാക്കി. അത് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന അതും കൂടി നടപ്പിലാക്കിയാണ്. അല്ലാതെ അയ്യാ രീതിയല്ല, പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന് പറയുന്ന കാരണം എന്താണ്? കോടിക്കിണങ്കിൽ മനുഷ്യർ ആരാധിക്കുന്ന, വിശ്വസിക്കുന്ന ഒരാളെ അപമാനിച്ചു. അപമാനിച്ച എന്ത് ചെയ്യണമെന്ന് ഈ ആള് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്നത് ചെയ്തൊക്കെ എന്നെ അപമാനിച്ചാൽ നിങ്ങൾ ഇത് ചെയ്യണം. എന്നൊരാളെ അപമാനിച്ചു കഴിഞ്ഞാൽ അവനോട് നിങ്ങൾ പൂർണ്ണം ക്ഷമിക്കണം, അല്ലെങ്കിൽ അവനെ ബോധവൽക്കരിക്കണം, അല്ലെങ്കിൽ മാനസാന്തരപ്പെടുത്തണം, അല്ലെങ്കിൽ അവനോട് ഇത്തരം ക്രൂരമായ പ്രവൃത്തികൾ ചെയ്യരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇത്രയും, അതായത് ഒരാളുടെ കരചരണങ്ങൾ വിപരീത ദിശയിൽ വെട്ടി മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ ജീവിക്കാൻ പറ്റും. അയാൾക്കൊരു വടി ഊന്നി നടക്കാനും പ്രയാസമാണ്. ദിവസം മാഷം നടക്കുന്നതുകൊണ്ട് ഇത് ആധുനിക കാലത്ത്, ആധുനിക കാലത്ത് ഇതൊക്കെ വെട്ടി മുറിച്ചാലും വീണ്ടും കൂട്ടി യോജിപ്പിക്കുക എന്നാണ് ആ മനുഷ്യൻ നടക്കുന്നുള്ളു. ഇതും അറിയത്തില്ലായിരുന്നു അവർ. അവർ വിചാരിച്ചെന്താണ്, കണ്ട് ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ കിടപ്പിച്ചാലും പിന്നെ അവൻ ഒരിക്കലും നടക്കത്തില്ല. അപ്പൊ അതൊരു വലിയ ശിക്ഷയായിരിക്കും എന്നാണ്. പക്ഷെ ലോകം മാറുമെന്ന് സർജറി കണ്ടുപിടിക്കുമെന്ന്, പ്ലാസ്റ്റിക് സർജറി വരുമെന്ന്, ഇങ്ങനെയൊക്കെ വെട്ടി മുറിച്ചാൽ പിന്നെ അയാൾ പുസ്തകം എഴുതുമെന്ന്, ലോകം മുഴുവൻ യാത്ര ചെയ്യുമെന്ന്, ഇതൊന്നും പണ്ട് അറിയത്തില്ലായിരുന്നു. ശുദ്ധമായ കാലത്ത് ഇത് മതഗ്രന്ഥത്തിൽ ജീവിച്ചിരിക്കുകയാണ്. ഒരു കാലത്തിനും ചോദിച്ച കാര്യമില്ല. ഒരാളെ കൊല്ലുക എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പം ഇപ്പോഴും മനുഷ്യനെ കൊല്ലുന്നുണ്ട്. പക്ഷെ മനുഷ്യനെ കൊല്ലുമ്പോൾ ഇപ്പോഴും സുപ്രീം കോടതി ആലോചിക്കുകയാണ് ഏറ്റവും വേദന കുറഞ്ഞ രീതിയിൽ കൊല്ലുന്നതിന് തൂക്കിക്കൊല്ലുക അല്ലാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? അതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചന നടന്നിട്ടുണ്ട്. എന്നാൽ പോലും എന്ത് ചെയ്യണം? ഒരുത്തിനെ കറക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊന്നുകളയാണ്. അതുകൊണ്ട് അവൻ നന്നാവുന്നതല്ല, സമൂഹത്തിന് അതൊരു പാഠമായിട്ട്. അങ്ങനെ അതിനെ എതിർക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ളതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് തൂങ്ങുന്നത്. പക്ഷെ അവിടെയും ചിന്തിക്കുന്ന എന്താണ്? പരമാവധി വേദനയില്ലാതെ അത് ചെയ്യും. അതിന്റെ പേരിൽ, ആ ശിക്ഷയുടെ പേരിൽ അവൻ ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നാണ്. അതാണ് ഇന്നത്തെ മനുഷ്യൻ ചിന്തിക്കുന്നത്. പഴയ മനുഷ്യൻ എന്താണ് ചിന്തിച്ചത്? അവന്റെ വിപരീതമായ കരചരണങ്ങളൊന്നും കുറിച്ചുള്ളത്, എന്നിട്ട് അവൻ ജീവിതകാലം മുഴുവൻ നരകിക്കുക. ഇത് മതത്തിന്റെ ടീച്ചിങ്ങാണ്, മതപ്രബോധനമാണ് എന്ന് നിങ്ങളെ പ്രസവം നിങ്ങൾ വായിക്കുമ്പോൾ ഇതുകൊണ്ടും വായിക്കാറുണ്ട്. എവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോ അക്രമത്തിന് മതം പ്രത്യക്ഷമായി പ്രോത്സാഹിപ്പിക്കുന്നു. അല്ലെങ്കിൽ അപ്പൊ ഈ ഇത് ഇതിന്റെ പ്രശ്നം എന്താണ്? ശരി, മതത്തിൽ എഴുതിയിരിക്കുന്നു അങ്ങനെ ഗ്രന്ഥം, പക്ഷെ ഇത്തരം ഗ്രന്ഥങ്ങളല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന സഭാപിതാക്കന്മാരെല്ലാം അവർ ദൈവ തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്, ദൈവം പറഞ്ഞാണ് അവരൊക്കെ പറയുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം, അവരെപ്പോഴും എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള പ്രവൃത്തികൾ സമൂഹത്തിൽ കണ്ടുകഴിഞ്ഞാൽ അതിനെ ന്യായീകരിച്ചുകൊണ്ടേ, അതാണ് പ്രശ്നം. ചിലപ്പോൾ ഒരാൾ ഇതിനെ ഇറങ്ങിത്തിരിക്കത്തില്ല, ശരി പ്രവാചകനെ നന്ദിച്ചോ, അവന്റെ കൈയും കാലം മുറിക്കാനായിരുന്നു, ഇറങ്ങിത്തിരിക്കത്തില്ല. ഈ സമൂഹം മനസാക്ഷി എന്ന് പറയുന്ന ഒന്നുണ്ട്, അതതിന് അനുകൂലമായി. കാരണം അവർ പറയുന്ന എന്താണ്? എന്തിനത് ചെയ്തു എന്നുള്ളതാണ്. എന്തിനു വേണ്ടി അത് ചെയ്തു? അതുകൊണ്ട് അവരെന്താണ്, ഇറങ്ങിത്തിരിച്ചില്ലെങ്കിലും അവർ മുഴുവൻ മാനസികമായി സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ട്? അവരീ ഗ്രന്ഥത്തിൽ വിശ്വസിക്കും. ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നത് ഗ്രന്ഥത്തിൽ പറഞ്ഞത് സത്യമാണ്, അതങ്ങനെ തന്നെ നടക്കണം. ഞങ്ങളതിനൊന്നും പോകുന്നില്ല, പക്ഷെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. നമ്മുടെ ഗ്രന്ഥം അത് പഠിപ്പിക്കുന്നു. മതത്തില് സ്നേഹം ഇത് ഒക്കെ ഉണ്ടെങ്കിലും അത് അവരുടെ ഉള്ളിൽ ഉള്ള ഗ്രൂപ്പുകളിൽ ആണ് അത് പറയുന്നതല്ല. ഔട്ട്സൈഡേഴ്സ് പുറമേ ഉള്ളവർക്ക് മതത്തിന് യാതൊരു ദയും, ഒരു മതത്തിനും ഏത് മതമായാലും ശരി, ഏത് ഗ്രൂപ്പായാലും ശരി, അവരോട് അക്രമമൊക്കെ ആകാം എന്നാണ്. അതുകൊണ്ടാണ് മതത്തിന്റെ പേരിൽ ഇത്രയും വയലൻസ്. പിന്നെ പറയും, ഈ മതം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന്റെ ഒരു മുഖം മൂടിയാണ് എന്ന് പറയും. അപ്പോ ഇത് ശരിയായ രീതി ഉപയോഗിക്കുന്നത് രാഷ്ട്രീയക്കാരാണ്. രാഷ്ട്രീയക്കാരെന്ത് ചെയ്യും? അവർക്ക് എങ്ങനെയാണോ രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുന്നത് ആ രീതിയിൽ മതത്തെ ഉപയോഗിക്കും. അതായത് ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ എന്താണ്, ഒരു കൂട്ടര് പിന്നെ ഞങ്ങളുടെ ഇന്ന ഹിന്ദുമതത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നു, രക്ഷിക്കുന്നു. എന്തിൽ നിന്നാ ഹിന്ദുമതത്തെ രക്ഷിക്കേണ്ടത്? ക്രിസ്ത്യൻ മുസ്ലിം ആക്രമണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു മതത്തിന്റെ വോട്ട് പിടിക്കാൻ ശ്രമിക്കും, മതവിശ്വാസം. മറ്റൊരു പാർട്ടി എന്താ പറയുന്നത്? ഞങ്ങളൊക്കെ നിങ്ങളുടെ രക്ഷകരാണ്, അവര് എന്താണ് ഹിന്ദുക്കളെ രക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്നു, അതുകൊണ്ട് ഞങ്ങളെന്ത് ചെയ്യുന്നു, നിങ്ങൾ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളുടെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ നിൽക്കും എന്ന് പറഞ്ഞ് അത് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, അവരുടെ വോട്ട് പിടിക്കാൻ ശ്രമിക്കും. ഫലത്തിൽ അവർ രണ്ടുപേരും ചെയ്യുന്നത് എന്താണ്? ഈ ജനങ്ങളെ അലട്ടുകയാണ് ചെയ്യും. രണ്ടു കൂട്ടം ഹിന്ദുവിന്റെ വോട്ടിന് വേണ്ടി ഹിന്ദുവിന്റെ മനസ്സിൽ ക്രിസ്ത്യാനിയെ കുറിച്ചും മുസ്ലിമിനെ കുറിച്ചും വിദ്യാഭ്യാസമുണ്ടാകും. ഈ ക്രിസ്ത്യൻ മുസ്ലിം ഗ്രൂപ്പിന്റെ വോട്ടിന് വേണ്ടിയിട്ട് ഹിന്ദുക്കളെ കുറിച്ച് അവരുടെ മനസ്സിൽ വിരോധമുണ്ടാകും. നേരിട്ടുണ്ട്, നേരിട്ട് അവർ പറയത്തില്ല. അവർ പറയുന്നത് എന്താണ്? ആ ഹിന്ദുക്കളെ സംരക്ഷിക്കുന്ന പാർട്ടി അവര് നിങ്ങൾക്കെതിരാണെന്ന് പറയുമ്പോൾ ഇവരുടെ വിരോധവാദി ആ പാർട്ടിക്ക് നേരെ വരും, അത് ഫലത്തിൽ ഹിന്ദുക്കളുടെ നേരെ വരും. തിരിച്ച് ഹിന്ദുക്കളും മുസ്ലിങ്ങളും നിങ്ങളുടെ ശത്രുക്കളാണ്, നിങ്ങളെ സംരക്ഷിക്കണമെന്ന് പറയുമ്പോൾ അവിടെയും എന്ത് ചെയ്യും? അവരെ സംരക്ഷിക്കുന്ന പാർട്ടികളുടെ നേരെ വിരോധം വരും. പിന്നെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മുസ്ലിങ്ങൾക്കെതിരായിട്ട് ഇപ്പൊ വിഭജിക്കുക. ഇത് ബ്രിട്ടീഷുകാരാണ് തുടങ്ങിയത്, പഠിപ്പിച്ചതാണ്. ഇന്ത്യയിലിത് നടപ്പിലാക്കിയത് 1905 ബംഗാളിനെ ബ്രിട്ടീഷുകാർ രണ്ടായി വിഭജിച്ചു. അതാണ് ഇന്നത്തെ ഈ ബംഗ്ലാദേശും ഇതും. അവിടെ തുടങ്ങി കലാപം. അവരെങ്ങനെയാണ് വിഭജിച്ചത്? ഹിന്ദുക്കളുള്ള പ്രദേശം ഒന്നാക്കി, മുസ്ലിങ്ങൾ കൂടുതലുള്ള പ്രദേശം വേറൊന്നാക്കി. പിന്നീട് വിഭജനത്തിന് കാരണമായ അതിന്റെ തുടക്കം ഇതാണ്. പിന്നെ അത് ബ്രിട്ടീഷുകാർ പിൻവലിക്കേണ്ടി വന്നു. അപ്പോ എന്നിട്ട് അവരെന്ത് ചെയ്തു? ഹിന്ദു ഭാഗത്ത് നിന്നും കൊണ്ട് മുസ്ലിങ്ങൾക്കെതിരായി, മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഹിന്ദുക്കൾക്കെതിരെ. അവര് തന്നെ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ 1857 ശിപായിലാണ്. ശിപായിലാണെങ്കിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ചിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് യുദ്ധം ചെയ്തു. യുദ്ധം ചെയ്തപ്പോ അതിന് ഏകദേശം 150,000 ഹിന്ദുക്കളാണ്, ഇന്ത്യക്കാരാണ് മരിച്ചതെന്ന് പറയും. ബ്രിട്ടീഷുകാർക്ക് ആകെ നഷ്ടമായത് 5,000-6,000 പേരുണ്ട്. അപ്പൊ അന്ന് അവരൊരു പാഠം പഠിച്ചവർ ഒരുമിക്കാൻ പാടില്ല, ഒരു പാഠം പഠിച്ചു. അതുകൊണ്ട് അവരാണ് ഈ ആശയം ഇന്ത്യക്കാരുടെ ഇടയിൽ ഇത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും. അതിനുവേണ്ടി ആദ്യം കണ്ടാണ് ബംഗാൾ വിഭജനം. പിന്നെ എതിർപ്പ് വന്നപ്പോൾ അത് പിൻവലിച്ചെങ്കിലും അത് അവസാനം വലിയ ഒരു ചേരലിലൂടെ ഉണ്ടാക്കുകയും, അതായത് മുഹമ്മദ് അലി ജിന്ന ആദ്യം വിഭജനത്തിനെതിരെ ഹിന്ദുവും മുസ്ലിമും അങ്ങനെ വിഭജിക്കേണ്ട എന്നുള്ള കാഴ്ചപ്പാട് ഒരു ലണ്ടനിൽ പോയി. ഇതെല്ലാം നല്ല അടുത്തിട്ടായിരുന്നു, നല്ലൊരു ബാരിസ്റ്ററായിരുന്നു. പിന്നെ പുള്ളിയെ തിരിച്ചു വരികയാണ്, ഇവിടെ ഉള്ളതിനോട് പോയി തിരിച്ചു വിളിച്ചുകൊണ്ടുവന്നു പറയുന്നു. എന്തായത് അത് ബ്രിട്ടീഷുകാർക്കൊരു പങ്കുണ്ടെന്നാണ് പറയുന്നത്. പുള്ളിയെ ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും ഇറക്കി. ഈ പുള്ളി മാത്രമല്ല, ആദ്യകാലത്ത് വിഭജനത്തെ എതിർത്തിരുന്ന മുസ്ലിങ്ങളെ എല്ലാം പിന്നീട് വിഭജനത്തിന് അനുകൂലമാക്കി മാറ്റിയില്ല. അവരുടെ തന്ത്രം കൊണ്ടാണ് പിന്നെ എത്രയെത്ര കലാപങ്ങൾ, മതകലഹങ്ങൾ കൂടി. സിക്കിലഹള അതെപ്പോഴാണ്? 1852 അല്ല 1884. എത്ര സിക്കുകളെ കൂട്ടത്തുള്ള ചെയ്തു ഇന്ദിരാഗാന്ധി കൊന്നതിന്റെ പേര്. ഗുജറാത്ത് കലാപം പരമാണ് നടന്നത്. 69 മറ്റൊരു വലിയ കലാപം നടന്നു. കൂടുതലും മരിച്ച മുസ്ലിങ്ങളാണ്. അത് കഴിഞ്ഞ് ഗോത്ര തീവെപ്പ് അതേ ദോഷം നടന്നത് 2002 വ്യാപകമായ ഒരുപാട് പേര് കൊന്നു. അതും ഹിന്ദു മുസ്ലിം കലാപമാണ്. പിന്നെ ബംഗാളിന് നടന്നു, യു പിയിൽ നടന്നു, 21 മലബാറിന് നടന്നു. ഇതൊക്കെ മതങ്ങൾ തമ്മിലുള്ള കലാപം തന്നെ. ഡൽഹിയിൽ നടന്നു ഡൽഹി റൈറ്റ്സ്. അപ്പോ നേരത്തെ ഈ കുട്ടികളുടെ അക്രമവാസനം അക്രമങ്ങളായി മാറുമ്പോൾ അതുപോലെ തന്നെ ഇത് മതകലഹം എന്ന് പറയുമ്പോൾ അത് ഒരുമിച്ച ഒരു ഗ്രൂപ്പാണ് കലഹത്തിയത്. അത് പെട്ടെന്നുള്ള പ്രകോപനമാണ്. ആ പ്രകോപനം അത് വളർന്നു. ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്ത് 85 ലക്ഷം ഹിന്ദുക്കളും സിഖുകാരുമാണ് അവിടെ നിന്ന് ഓടി ഇന്ത്യയിൽ വന്നു. 75 ലക്ഷത്തോളം പേര് അങ്ങോട്ട് ഓടിപ്പോയി. 15 ലക്ഷത്തോളം പേരാണ് മരിക്കുന്നത്. 10 ലക്ഷത്തിനും 15 ലക്ഷത്തിനും ഇടയ്ക്കുന്നു മതത്തിന്റെ പേരിൽ. നമ്മുടെ നാട്ടിലാണെന്നാണ് ഇത്രയും പേര് വെറും വേറൊന്നുമില്ല മതം അതിന്റെ പേരിൽ കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ഗുരുവിന്റെ കാലശേഷമാണ്. ഗുരുവിന്റെ കാലത്താണ് നടക്കുന്നത്. എന്താണ് തങ്ങളുടെ ആനിബസന്റ് എഴുതിയത്? 100,000+ പേര് അത് ബാധിച്ചു, ഹിന്ദുക്കളെ ബാധിച്ചു. ഇപ്പോ മലപ്പുറം എന്ന് പറയുന്ന സ്ഥലം മുസ്ലിം പ്രദേശമായി മാറാൻ കാരണം ഈ മലബാറിന്റെ ഇടയാണ്. പക്ഷെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഹിന്ദുക്കൾ ഓടിപ്പോകേണ്ടി വരും, അവരുടെ സ്വത്തുകളെല്ലാം ഓടിപ്പോകേണ്ടി വരും. മുസഫർ നഫർ നഗർകലാപം എന്ന് പറഞ്ഞ അടുത്ത കാലത്ത് കടന്നാണ് അവിടെ നിന്ന് മുസ്ലിങ്ങൾ തന്നെ ഓടിപ്പോയി. ഇപ്പൊ അവിടെ ഹിന്ദുക്കളെ ഒരുപാട് കുടുംബങ്ങൾ ഓടിക്കുന്നു. ഇത് ഒരു കൂട്ടർക്കല്ല ബാധിക്കുന്നത്, ഹിന്ദുവിനെയും മുസ്ലിമിനെയും ബാധിക്കും. ഇപ്പൊ മതത്തിന് സ്നേഹവും ശാന്തിയും സമാധാനവും ഇല്ലാത്തതുകൊണ്ടല്ല ഇത് നടക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ്? അത് ആ ഗ്രൂപ്പിന്റെ ഉള്ളിൽ പരിമിതപ്പെടുത്തുന്നതുകൊണ്ടാണ് അവര്. നമുക്ക് പരസ്പര സ്നേഹം എന്താണ് ഒക്കെ വേണം, പുറത്തുള്ളവനോട് അത് വേണ്ട. ഹിംസയെ കുറിച്ചൊക്കെ പറയുമ്പോൾ മതങ്ങളെയൊക്കെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് അഹിംസ നടപ്പിലാകുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. രാഷ്ട്രീയക്കാർ ഇതിനെയൊക്കെ ഇങ്ങനെ അവരെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നിടത്തോളം കാലം പൊളിറ്റിക്കൽ ഹിന്ദുയിസം, പൊളിറ്റിക്കൽ ഇസ്ലാം, പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റി, ഇതൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നിടത്തോളം കാലം ത്രിപുരയിൽ കലാപമാണ്. അത് ക്രിസ്ത്യൻ മിഷണറീസിന്റെ പിന്തുണ അവരും പിന്നോട്ട് ആയിട്ടില്ല. അവിടെ ഒരുപാട് ക്ഷേത്രങ്ങൾ തകർക്കുകയും ഇപ്പോടെ സമാധാനമായി ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ത്രിപുര ലിബറേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് അതിന്റെ മുന്നിൽ ക്രിസ്ത്യൻ തീവ്രവാദികളെ അവിടെ ഹിന്ദുക്കൾ വേണ്ട, എന്നുവെച്ചാൽ ക്രിസ്ത്യാനിയാകാത്തവരാരും വേണ്ട, അങ്ങനെ ഒരു നിലപാട്. ഇന്നിപ്പോ അവിടെ ബി ജെ പി ആ വരുന്നത് മാറ്റം വന്നുള്ള കാര്യം. അപ്പൊ അത് എങ്ങനെ വരുന്നു? ഇത്തരം തീവ്രവാദം വരുമ്പോൾ അവിടെ രാഷ്ട്രീയം വരും, ചൈനക്കാരൻ സപ്പോർട്ട് ചെയ്യും, ആയുധങ്ങൾ പണമെല്ലാം ഇതിന്റെ അകത്ത് കലാപമുണ്ടാക്കും. നോർത്ത് ഈസ്റ്റിലെല്ലാം കലാപങ്ങളുണ്ടാക്കുന്നതിന് അവർക്കും രൂപം കൂട്ടും. അവർ വേണ്ടി വന്ന മതം ഉണ്ടെങ്കിൽ അതിനെ ഉപയോഗിക്കും. രാഷ്ട്രീയ കാരണങ്ങളും രാഷ്ട്രീയത്തിനും മതത്തെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്, ഹിംസ ചെയ്യുന്നത്. അപ്പൊ മതങ്ങളുടെ ഈ ചട്ടക്കൂട് നിൽക്കുന്നിടത്തോളം കാലം ഒരിക്കലും അഹിംസ നടപ്പിലാക്കാൻ പറ്റും, പ്രയാസമാണ്. അത് അഹിംസ പറഞ്ഞെങ്കിൽ എന്ത് വേണം? മനുഷ്യൻ ഇത്തരം ഈ മതങ്ങളെ, ഈ മനുഷ്യനെ പരസ്പരം കൊല്ലിക്കുന്ന മതങ്ങളെ ഉപേക്ഷിക്കുന്ന കാലത്തെ അത് വരുത്തും.